ൈഭവാചാര ഇവിടെ അനിർവചനീയ അജ്ഞാനം അല്ലെങ്കിൽ അനാദിഭാവരൂപത്തിലുള്ള അജ്ഞാനം, ഇതൊക്കെയാണ് അദ്വൈതി പറയുന്നത്. എന്തായത് ചോദിക്കുന്നു. ഇതിനെന്താണ് പ്രമാണം? പറയുന്നു അജ്ഞോഹം എന്നുള്ള അനുഭവമാണ്. അജ്ഞോഹം എന്ന് പറഞ്ഞാൽ എന്നിൽ ജ്ഞാനമില്ലെന്നാണ്. ജ്ഞാനാഭാവത്തിനാണ് അത് പ്രമാണം. അല്ലാതെ അനാദിയാണെന്നോ ഭാവമാണെന്നോ അനുവചനീയമാണെന്നോ ഒന്നും അതിൽ നിന്നറിയാൻ പറ്റുന്നില്ല. ശരിയെന്നാ അതല്ല, നകഞ്ചിത് അവേദിഷം എന്ന് പറയുന്ന അനുഭവം. ഗാഠം, മൂഢോഹം, ആസം, ഈ പറയുന്ന സ്മരണമാണ് പ്രമാണം എന്ന് ആര് പറയും? ആര് പറയും? അദ്വൈതി. അദ്വൈതി പറയും ഈ സ്മരണമാണ് പ്രമാണം ഭാവരൂപ ജ്ഞാനത്തിനെന്ന് പറയും. പറയുന്നു അതും പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? കാരണം നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് സുഷ്ടികാലത്തിലെ ഈ അനുഭവം ഇത് ജ്ഞാനാഭാവമാകാം. ജ്ഞാനാഭാവമാണെങ്കിലും അത് സാക്ഷിസിദ്ധമായി നിങ്ങൾ സ്വീകരിക്കുന്നു അജ്ഞാനത്തെ. ഇപ്പൊ സുഷ്ടിയിലെ സാക്ഷിസിദ്ധമായ അജ്ഞാനം അതിൻ്റെ സ്മരണമാണെന്ന് പറയാൻ, അവിടെയും ജ്ഞാനാഭാവമായിരിക്കും. ഇനി ഞങ്ങളെന്ത് പറയും? താർക്കികം പറയും. ഞങ്ങളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉണർന്നിരുന്നിട്ട് സുഷുപ്തിയിലെ ജ്ഞാനാഭാവത്തെ അനുമാനിക്കുകയാണ്. അത് ഞങ്ങളെ സംബന്ധിച്ച് എന്താണോ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ഇത് അനുമിതി ജ്ഞാനമാണ്, അതിപ്പോൾ ഉണ്ടാകുന്ന ജ്ഞാനം. സുഷുപ്തിയിലെ ജ്ഞാനാഭാവത്തെ ഇപ്പോൾ അനുമാനത്തിലൂടെ അറിയുന്നു, അതിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴുള്ള അനുമിതിയാണ് എന്ന് പറയുന്നു. അപ്പോ അദ്വൈതി പറയുന്നത് അതാണ് പ്രധാന കാര്യം. അനുപപത്തി എന്ന് ഇവിടെ പറഞ്ഞ അസിദ്ധം. അപ്പൊ അനുപപത്തി സിദ്ധ എന്ന് പറഞ്ഞാലോ? അനുപപത്തി സിദ്ധ എന്ന് പറഞ്ഞാൽ അർത്ഥാപത്തി ആവൂലെ? അർത്ഥാപത്തി. ഉപപത്തി എന്ന് വെച്ചാൽ സിദ്ധം, യുക്തി, സന്ദർഭം അനുസരിച്ചിടും. അനുപത്തി എന്ന യുക്തി അഭാവം, അങ്ങനെയൊക്കെ പറയാം. സന്ദർഭം അനുസരിച്ചിടും. പദ്വൈതി പറയുന്ന ഇതാണ്, സുഷുപ്തിയിലെ അജ്ഞാനത്തെ ജാഗ്രതയിൽ സ്മരിക്കുന്നു. താർക്കികം പറയുന്ന എന്താണ്? സുഷുപ്തിയിലെ അജ്ഞാനത്തെ ജാഗ്രതയിൽ അനുമാനിച്ചിട്ട് ജാഗ്രതയിൽ അതിൻ്റെ അനുമിതി ജ്ഞാനം ഉണ്ടാകും. ആ ജ്ഞാനം എന്തായാലും ശരി, ജ്ഞാനാഭാവമായാലും എന്തായാലും ശരി, അതാണ് രണ്ടുപേരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. അപ്പൊ ഈ അനുഭവത്തിൽ ഇതിൽ അനുമാനത്തിൽ തന്നെ വരുത്താല്ലേ? അർത്ഥാപത്തി അനുമാനത്തിൽ തന്നെ പെടുത്താമല്ലേ? എങ്ങനെ? ഇവിടെ അനുമാനം എന്നാണല്ലോ താർക്കികം പറയണത്. എങ്ങനെ? അസ്മത്മതേ ചൈതാന്യമേവ ജ്ഞാനം അനുമീയമാനസ്യ എന്ന് പറയല്ലേ? ജ്ഞാനാഭാവസ്യ അനുമീയമാനതയാ ചൈതാന്യമേവ ജ്ഞാനാഭാവസ്യ അനുമാനിക്കപ്പെടുന്നത് കൊണ്ട് പരാമർശ അവിടെയാണോ? അസ്മത്മതി അതാണ് അനുമാനമാണെന്നാണല്ലോ പറയുന്നത്. അസ്മന്മതേ ഇതാനിമേവ ജ്ഞാനാഭാവസ്യ അനുമീയമാനതയാ. പിന്നെ നേരത്തെ അത് അർത്ഥാപത്തിയാണെന്ന് പറഞ്ഞാൽ അത് ഓരോ സന്ദർഭം അനുസരിച്ച് പറയാം. താർക്കിയൻ അർത്ഥാപത്തിയെ സ്വീകരിക്കുന്നു. താർക്കികന് അദ്വൈതിയുടെ അർത്ഥാപത്തിയുടെ സ്ഥാനത്ത് താർക്കികന് അനുമാനമാണ്. അസ്മതേജ ഇതാനിമേവ ജ്ഞാനാഭാവസ്യ അനുമീയമാനതയാ. ജ്ഞാനാഭാവത്തെ അനുമാനിക്കുകയാണ്. പരാമർശം അസംപ്രതിപത്തെ, പരാമർശം ഉണ്ടാകുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, പരാമർശത്തെ അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നാണ്. അപ്പോ അദ്വൈതിയെ സംബന്ധിച്ച് സുഷുപ്തിയിൽ അജ്ഞാനത്തെ ജാഗ്രത സ്മരിക്കുന്നു. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. താർക്കികനെ സംബന്ധിച്ച് സുഷുപ്തിയിൽ അജ്ഞാനത്തെ ജാഗ്രത അനുമാനിക്കുന്നു എന്നർത്ഥം. നനു കഥം ജ്ഞാനാഭാവസ്യ നിർവ്യൽപക ചൈതന്യ ഗോചരതയാ സിദ്ധി. ജ്ഞാനാഭാവം സുഷുപ്തിയിലുണ്ടെന്ന് വച്ചിക്കാം. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഉള്ളതെന്താണ്? കേവലമായ സാക്ഷിയാണ്. അപ്പോൾ സാക്ഷി, കേവലമായ സാക്ഷിക്ക് ജ്ഞാനാഭാവം എങ്ങനെ സിദ്ധമാവും, അറിയാൻ പറ്റും എന്നാണ്. ആര് പറയുന്നു? അദ്വൈതി പറയുന്നു. ശ്രദ്ധിച്ചിരിക്കുന്നു. അദ്വൈതി പറയുന്നു. കാരണം അദ്വൈതിയോടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് പരാമർശത്തിലൂടെ അജ്ഞാനത്തെ ശ്രദ്ധിക്കുന്നു. അപ്പോ ആ പരാമർശം എന്ന് വെച്ചാൽ സ്മൃതി, സ്മൃതിയിലൂടെ അജ്ഞാനത്തെ ശ്രദ്ധിക്കുന്നു. അജ്ഞാനം ജ്ഞാനാഭാവമാണെന്ന് പറയുന്നു അദ്വൈതിയുടെ കൂടെ പറയുകയാണ് താർക്കികൻ. അദ്വൈതിക്ക് അങ്ങനെ സ്വീകരിക്കേണ്ടി വരും. അജ്ഞാനത്തെ അജ്ഞാനത്തെ സ്മൃതിയിലൂടെ ശ്രദ്ധിക്കുന്നു എന്ന് പറയേണ്ടി വരും. അജ്ഞാനം എന്താണ് താർക്കികൻ്റെ അഭിപ്രായത്തിൽ? ജ്ഞാനാഭാവമാണ്. അത് താർക്കികം പറയണം. അദ്വൈതി സമ്മതിക്കത്തില്ല. താർക്കികം പറയണം ജ്ഞാനാഭാവം. ചോദിക്കുന്നു, അത് പരാമർശത്തിലൂടെ ശ്രദ്ധിക്കണമെങ്കിൽ അത് അവിടെ അനുഭവിക്കണം അല്ലേ? സുഷുപ്തിയിൽ ജ്ഞാനാഭാവത്തെ അനുഭവിക്കണം. അത് സാധിക്കില്ലെന്നാ പറയുന്നു. ആര് പറയുന്നു? അദ്വൈതി പറയുന്നു. അജ്ഞാനത്തെ ജ്ഞാനാഭാവമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ അനുഭവം സുഷുപ്തിയിൽ ഉണ്ടാകത്തില്ല. അതാണ് പറയുന്നത്, നനു കഥം ജ്ഞാനാഭാവസ്യ. അജ്ഞാനത്തെ ജ്ഞാനാഭാവമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ നിർവികൽപക ചൈതന്യ ഗോചരതയാസിദ്ധി. സുഷുപ്തിയിൽ നിർവികൽപകമായ ചൈതന്യത്തിന്റെ വിഷയമായി ജ്ഞാനാഭാവം എങ്ങനെ ശ്രദ്ധിക്കും? ഞങ്ങളുടെ അജ്ഞാനത്തെ നിങ്ങൾ ജ്ഞാനാഭാവമാക്കി കഴിഞ്ഞാൽ അതെങ്ങനെ ശ്രദ്ധിക്കുമെന്നാണ്. ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല? തത് സിദ്ധേർ ധർമ്മി പ്രതിയോഗി ജ്ഞാന പരാധീനത്വ. കാരണം അഭാവജ്ഞാനത്തിന് പ്രതിയോഗി ജ്ഞാനവും അനുയോഗി ജ്ഞാനവും വേണം. യസ്യ അഭാവ, ആ ചോദ്യത്തിന് ഉത്തരമാണ് പ്രതിയോഗി. യസ്മിൻ അഭാവ, ആ ചോദ്യത്തിന് ഉത്തരമാണ് അനുയോഗി. അപ്പൊ പ്രതിയോഗിയും അനുയോഗിയും അറിയാതെ അഭാവത്തിൻ്റെ ജ്ഞാനം ഉണ്ടാകത്തില്ല. എന്നുവെച്ചാൽ എന്തിൻ്റെ അഭാവമാണ്, എവിടെയാണ് അഭാവം, ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാതെ അഭാവജ്ഞാനം ഉണ്ടാകത്തില്ല. അഭാവജ്ഞാനത്തിന് പ്രതിയോഗി ജ്ഞാനവും, ഇത് സർവസമ്മതമായ കാര്യമാണ്. അപ്പോൾ സുഷുപ്തിയിൽ എന്താ ഇരിക്കുന്നത്? കേവലം നിർവികൽപകമായ ചൈതന്യം. അഭാവത്തിൻ്റെ ജ്ഞാനമുണ്ടായി. അവിടെ ആ നിർവികൽപകമായ ചൈതന്യത്തിന് പ്രതിയോഗിയുടെ ജ്ഞാനമുണ്ടായോ, അനുയോഗിയുടെ ജ്ഞാനമുണ്ടായോ, ഇതൊക്കെ ഉണ്ടായോ? ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ അവിടെ സുഷുപ്തിയിൽ. ആ ജ്ഞാന സ്വയം തന്നെ എന്താണ്? വികല്പരഹിതമാണ്. ഈ പറയുന്നതൊക്കെ വികല്പങ്ങളാണ്. ഏത് സാപേക്ഷത? അതെ, ആണ് ഈ പറയുന്നതൊക്കെ. പ്രതിയോഗി കുറിച്ചറിയുക, അനുയോഗിയെ കുറിച്ചറിയുക, അഭാവത്തെ അറിയുക എന്ന് പറയുമ്പോൾ അവിടെ അത് വികല്പങ്ങളാണ്. അപ്പോ ഇതെങ്ങനെ സംഭവിക്കും? അവിടെ സംഭവിക്കത്തില്ല എന്നാണ്. അവിടെ ഇത്രേ പറയാൻ പറ്റൂ, അവിടുത്തെ സുഷുപ്തിയിൽ ഇരിക്കുന്ന ആ നിർവികൽപ്പ ചൈതന്യത്തിന് അഭാവം, ഒരു ജ്ഞാനം ഉണ്ടായി. അവിടെ ആരുടെയെന്ന് ചോദ്യമില്ല, എവിടെയെന്ന് ഉത്തരവില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അഭാവത്തിൻ്റെ ജ്ഞാനം അങ്ങനെ ഉണ്ടാകത്തില്ല. അത് അതിൽ സാപേക്ഷതയുണ്ട്, സാപേക്ഷമായിട്ട് അഭാവത്തിൻ്റെ ജ്ഞാനം ഉണ്ടാകത്തുള്ളൂ. ഇത് താർക്കികന്മാർ അംഗീകരിക്കുന്ന കാര്യമാണ്, അദ്വൈതിക്ക് സ്വീകരിച്ചേ മതിയാവും. അതാണ് തസ്സിദ്ധേഹേ. തസ്സിദ്ധേഹേ എന്ന് പറഞ്ഞാൽ ജ്ഞാനാഭാവസ്യ സിദ്ധേഹേ. ധർമ്മി പ്രതിയോഗി ജ്ഞാന പരാധീനത്വ. ധർമ്മി പ്രതിയോഗി ജ്ഞാന പരാധീനം എന്ന് വെച്ചാൽ എവിടെയാണോ ഒരഭാവജ്ഞാനം ഉണ്ടാകുന്നു, അവിടെ തന്നെ പ്രതിയോഗിജ്ഞാനം ഉണ്ടാകണം, അനുയോഗിജ്ഞാനവും ഉണ്ടാകണം. അതിനാണ് ധർമ്മി എന്ന് പറഞ്ഞത്. യസ് അഭാവ യസ്മിൻ അഭാവ, ഇതൊക്കെ ഉണ്ടായാലേ അഭാവജ്ഞാനം ഉണ്ടാകത്തുള്ളൂ, ഇതൊന്നും അവിടെ ഇല്ല. സുഷുപ്തു ചത്തത സംഭവ, ഇതൊന്നും സുഷുപ്തിയിൽ സംഭവിക്കത്തില്ല. എന്തുകൊണ്ട്? അവിടെ നിർവികൽപ്പക ചൈതന്യമാണുള്ളത്, സാക്ഷി അതാ ഉള്ളത്. ജ്ഞാനാഭാവസ്യാപി സ്വരൂപേണ ഭേദാദിവ നിർവികൽപ്പക സിദ്ധസ്യ സവികൽപ്പക ദശായാം ധർമ്മി പ്രതിയോഗി ജ്ഞാനപരാധീനതയാ സ്ഫുടതര വ്യവഹാര വിഷയത്തു ഉപപത്തേഹേ. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. അതായത് താർക്കികന്മാരുടെ സിദ്ധാന്തമനുസരിച്ച് അയം ഘടഹ എന്നൊരു ജ്ഞാനം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ താല്പര്യം ഘടത്വ വിശിഷ്ട ഘടത്തിൻ്റെ ജ്ഞാനമെന്നാണ്. അയം ഘടഹ എന്നുള്ള ജ്ഞാനം ഘടത്വ വിശിഷ്ടമായ ഘടത്തിൻ്റെ ജ്ഞാനമാണ്. ഇനി ഘടത്വം എവിടുന്ന് വന്നു പറയുന്നു? അയം ഘടഹ എന്ന് പറയുന്ന ഈ ജ്ഞാനം ഒരു വിശിഷ്ട ജ്ഞാനമാണ്. ഒരു വിശിഷ്ട ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ അതിന് മുമ്പ് വിശേഷണ ജ്ഞാനം ഉണ്ടായിരിക്കണം. അവരനുമാനം നടത്തും, ജന്യവിശിഷ്ട ജ്ഞാനം, ജന്യവിശേഷണജ്ഞാനപൂർവം, ജന്യവിശിഷ്ട ജ്ഞാനത്വ ദണ്ഡീ പുരുഷേതി ജന്യവിശിഷ്ട ജ്ഞാനവത്. മനസ്സിലായോ? ജന്യം വിട്ടിട്ട് ബാക്കി പറയാം. വിശിഷ്ടജ്ഞാനം, വിശേഷണജ്ഞാനപൂർവം, വിശിഷ്ടജ്ഞാനത്വ ദണ്ഡീപുരുഷയിലി വിശിഷ്ടജ്ഞാനപൂർവം, എല്ലായിടത്തും ജന്യം ചേർത്തുകൊണ്ടാ മതി. ജന്യം ഇവിടെ ചേർത്തിട്ടാണ് ഇവിടെ പ്രശ്നം ഉണ്ടായെങ്കിൽ അത് വിട്ടു. അതായത് ദണ്ഡീപുരുഷ എന്ന് പറയുന്ന ഒരു വിശിഷ്ടജ്ഞാനമാണ്. വിശിഷ്ടജ്ഞാനം എന്തുകൊണ്ട് പറയുന്നു? അത് ദണ്ഡ വിശിഷ്ടമായ പുരുഷനെ കുറിച്ചുള്ള ജ്ഞാനമാണ്. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അവിടെ വിഷയത്തിലുണ്ട് വൈശിഷ്ട്യം, ജ്ഞാനത്തിലുണ്ട് വൈശിഷ്ട്യം, അതൊക്കെ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ദണ്ഡീ പുരുഷ എന്ന് പറയുന്ന വിശിഷ്ടജ്ഞാനത്തിന് അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ആദ്യം വിശേഷണ ജ്ഞാനം ഉണ്ടാവണം. എന്തിൻ്റെ ജ്ഞാനം? ദണ്ഡിന്റെ ജ്ഞാനം ഉണ്ടാവണം എന്നാണ്. അതുപോലെ ഘടത്തിന്റെ ഘടത്വേനയുള്ള ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ ആദ്യം ഘടത്വം ജ്ഞാനം ഉണ്ടാവണം, വിശേഷണം. ആ വിശേഷണ ജ്ഞാനം, അപ്പോൾ അതൊരു ജ്ഞാനമാണല്ലോ. അപ്പൊ ഈ വിശേഷണ ജ്ഞാനം എങ്ങനെ ഉണ്ടാവും? ഘടത്വത്വേന ഘടത്വം ജ്ഞാനം ഉണ്ടാകും, ഉണ്ടാവും. ഘടജ്ഞാനം ഘടത്വേന ഉണ്ടായി, സമ്മതിച്ചു. അപ്പോൾ ഘടത്വ വിശിഷ്ടമായ ഘടത്തിൻ്റെ ജ്ഞാനം ഉണ്ടായി. അവിടെ ഘടത്വം വിശേഷണമാണ്, ഘടം വിശേഷമാണ്, സമ്മതിച്ചു. ഘടത്വത്തിന്റെ ജ്ഞാനം ഉണ്ടാകും, എങ്ങനെ ഉണ്ടാവും? അതങ്ങനെ ഉണ്ടാവില്ല. വീണ്ടും പിറകിലേക്ക് പോയാൽ ഘടത്വത്വേന ഘടത്വജ്ഞാനം, പിന്നെ ഘടത്വത്വേന ഘടത്വത്വജ്ഞാനം, ഇനിയും പറയണമെങ്കിൽ തെറ്റിപ്പോകും, അതുകൊണ്ട് പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് അവിടെ സ്വീകരിക്കുന്നു? അവിടെ വിശേഷണജ്ഞാനം ഉണ്ടാകുന്നു, ഘടത്വജ്ഞാനം, അത് നിർവികൽപ്പക ജ്ഞാനം. അപ്പൊ ഘടത്വവാൻ ഘടഹ എന്നുള്ളിടത്ത് ഘടത്വത്തിന്റെ നിർവികൽപകമായ ജ്ഞാനമുണ്ട്. ആ ജ്ഞാനം നിർവികൽപ്പമാണ്. നിർവികൽപ്പം എന്ന് പറഞ്ഞാൽ എന്താ പഠിച്ചിട്ടുണ്ട് തർക്കസംഗ്രഹത്തിൽ? എന്താണ് പ്രകാരതാശൂന്യം, വിശേഷ്യതാശൂന്യം, സംസർഗതാശൂന്യമായ ജ്ഞാനം. ഇതുമില്ലാത്ത ജ്ഞാനത്തിനാണ് എന്ത് പറയുന്നത്? നിർവികൽപക ജ്ഞാനം. അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാവും. അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടായതിന് ശേഷം പിന്നെ എന്ത് വരുന്നു? ഘടത്വേന ഘടജ്ഞാനം ഉണ്ടാവുന്ന വെച്ചാൽ ഘടത്വവാൻ ഘടഹ എന്നുള്ള ആ ജ്ഞാനം ഉണ്ടാകുന്നു. അതാണ് നേരത്തെ അനുമാനം നടത്തിയത്. ഒരു വിശിഷ്ട ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ അതിന് ബന്ധു വേണം, വിശേഷണ ജ്ഞാനം ഉണ്ടാവണം എന്ന് പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ജ്ഞാനം ഉണ്ടാകുകയാണ്. ഘടത്വത്തിന്റെ കാര്യം ഇവിടെ പറയുന്നില്ല. ഇവിടെ പറയുന്നത് ഭേദവാൻ, സാദൃശ്യവാൻ. ഇതിനെ ഉദാഹരണം കൊടുക്കുന്നതിന് വേറെ താല്പര്യമുള്ളൂ. ഇങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെ ഭേദവാൻ, സാദൃശ്യവാൻ എന്നൊക്കെ ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഭേദത്തെക്കുറിച്ച് ആദ്യം നിർവികൽപക ജ്ഞാനം ഉണ്ടാകണം എന്നാണ്. അപ്പോ എന്നാ ഘടത്വത്തിന്റെ കാര്യം പറഞ്ഞാൽ പോരെ? ഘടത്വേന ഘടജ്ഞാനം ഉണ്ടാകുന്നതിന് ഘടത്വത്തിന്റെ നിർവികൽപക ജ്ഞാനം, അത് പറയാതെ ഇവിടെ പറയുന്ന എന്താണ്? ഭേദം, സാദൃശ്യം തുടങ്ങിയവ കുറിച്ച് ജ്ഞാനം ഉണ്ടാകുമ്പോൾ ആദ്യം അതിൻ്റെ നിർവികൽപക ജ്ഞാനം ഉണ്ടാകുന്നു. ഇതിവിടെ എടുത്തു പറയാൻ കാരണം ഇതൊക്കെ സാപേക്ഷികമാണ് എന്ന് പറഞ്ഞാൽ, ഈ ഭേദത്തെ സംബന്ധിച്ച് ചോദ്യം വരും, കസ്യ ഭേദ കസ്മിൻ ഭേദ. സാദൃശ്യത്തെക്കുറിച്ച് ഈ ചോദ്യം വരും, എന്താണ് കസ്യ സാദൃശ്യം, കസ്മിൻ സാദൃശ്യം. ഇങ്ങനെ സാപേക്ഷികമായ സ്ഥലങ്ങളിലും വിശിഷ്ടജ്ഞാനത്തിന് വിശേഷണജ്ഞാനം വേണം. ആ വിശേഷണജ്ഞാനം നിർവികൽപ്പമായിരിക്കും. വിശിഷ്ടജ്ഞാനമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനു മുമ്പ് വിശേഷണജ്ഞാനത്തിന്റെ നിർവികൽപ്പജ്ഞാനം ഉണ്ടാകും. അപ്പൊ അഭാവവും എന്താണ്? ഒരു സാപേക്ഷികമായ ജ്ഞാനമാണ്. അവിടെ ഈ സാപേക്ഷയുണ്ട്. എങ്ങനെ? അനുയോഗി, പ്രതിയോഗി എന്ന് പറയുമ്പോൾ അതും ഈ സാദൃശ്യത്തെ പോലെയും ഭേദത്തെ പോലെയാണ്. ഭേദം എന്ന് വെച്ചാൽ അന്യോന്യഭാവം. ഈ സ്ഥലങ്ങളിലെല്ലാം എന്ത് വരുന്നു? സാദൃശ്യം, ഭേദം തുടങ്ങിയ സ്ഥലങ്ങളിൽ അന്യാപേക്ഷ ഉണ്ടെങ്കിലും താർക്കികന്മാർ സ്വീകരിച്ചിരിക്കുന്ന കാര്യമാണ്. എന്താണ്? വിശിഷ്ടജ്ഞാനത്തിന് മുമ്പ് ഇവയുടെയൊക്കെ നിർവികൽപജ്ഞാനം ഉണ്ടായാലേ വിശിഷ്ടജ്ഞാനം ഉണ്ടാകും. അത് സാമാന്യ നിയമമാണ്. വിശിഷ്ടജ്ഞാനം വിശേഷജ്ഞാനപൂർവം, വിശിഷ്ടജ്ഞാനത്വാ ദണ്ഡീ പുരുഷൈലി വിശിഷ്ടജ്ഞാനവത് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? സുഷുപ്തിയിൽ എന്ത് സംഭവിക്കും? അദ്വൈതിയോട് താർക്കികൻ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾക്ക് അജ്ഞാനത്തിന്റെ അനുഭവം ഉണ്ടാവും. എന്താ അജ്ഞാനം? ജ്ഞാനാഭാവം. പക്ഷെ അത് നിർവികൽപക ജ്ഞാനമായിരിക്കും. മനസ്സിലായോ? നിർവികൽപകമായ ജ്ഞാനമായിരിക്കും. പിന്നെ ഞങ്ങളെങ്ങനെയാണ് ഇതിനെ അനുമാനിക്കുന്നതെന്ന് പറഞ്ഞുതരാം. അവിടെ നിർവികൽപകമായ ജ്ഞാനം ഉണ്ടായാലും ഉണർന്നു വരുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? നിർവികൽപക ജ്ഞാനത്തെ പിന്നീട് എങ്ങനെയാണോ വിശേഷണജ്ഞാനം വിശിഷ്ടജ്ഞാനത്തിന് കാരണമായി തീരുന്നത്, അതുപോലെ ജാഗ്രതയിലെ ഞങ്ങളുടെ അനുമാനത്തിന് നിർവികൽപകമായ ജ്ഞാനം കാരണമായി തീരും. ജാഗ്രതയിൽ അത് വെച്ച് ഞങ്ങളുടെ അനുമാനം നടക്കും. അവിടെ നിർവികൽപമായിക്കോട്ടെ അല്ലേ? വിശിഷ്ടജ്ഞാനത്തിനൊരു നിർവികൽപക ജ്ഞാനത്തെ സ്വീകരിക്കാമെങ്കിൽ ഇവിടെ അതുപോലെ തന്നെ ഞങ്ങളുടെ അനുമതി വിശിഷ്ടജ്ഞാനമാണ്. അതിന് ഞങ്ങൾ എന്ത് ചെയ്യും? സുഷുപ്തിയിലെ കാരണമായി സ്വീകരിക്കും എന്നാണ്. ജ്ഞാനാഭാവസ്യാപി. അപ്പൊ ഇവിടെ ഒരു ചെറിയ കാര്യം കൂടെ ഉണ്ട്. അതായത് അദ്വൈതി പറഞ്ഞത് സുഷുപ്തിയില് അജ്ഞാനം സാക്ഷിക്ക് പ്രത്യക്ഷമാണ്. അപ്പോ പുരോക്ഷി അപ്പോ താർക്കിയും പറഞ്ഞു അത് സാപേക്ഷമായതുകൊണ്ട് സാക്ഷി പ്രത്യക്ഷമാകത്തില്ല എന്ന് പറഞ്ഞു. അത് സാക്ഷി പ്രത്യക്ഷമായില്ലെങ്കിൽ അതിൻ്റെ സ്മൃതിയും ഉണ്ടാകത്തില്ല. ഇതാണ് അദ്വൈതിയോട് താർക്കിയും പറഞ്ഞത്. ഇപ്പോ അങ്ങനെ പറയുമ്പോൾ അദ്വൈതി താർക്കികനോട് ചോദിക്കും, ഇത് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അനുമാനം എങ്ങനെ നടക്കും? അല്ലേ, നിർവികൽപമായ അവിടെ സാപേക്ഷമായതുകൊണ്ട് അജ്ഞാനത്തിൻ്റെ ജ്ഞാനം ഉണ്ടാകത്തില്ല എന്നാണ് പറയുന്നതെങ്കിൽ അദ്വൈതി താർക്കികനോട് ചോദിക്കുകയാണ്, സാപേക്ഷമായതുകൊണ്ട് അജ്ഞാനത്തിൻ്റെ ജ്ഞാനം ഉണ്ടാകത്തില്ല എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങളെങ്ങനെ ജാഗ്രതയിൽ അജ്ഞാനത്തെ അനുമാനിക്കും? കാരണം അവിടെ അജ്ഞാനത്തിൻ്റെ ജ്ഞാനം ഉണ്ടാകുന്നില്ലല്ലോ. പിന്നെ നിങ്ങൾ ജാഗ്രതയിലിരുന്നുകൊണ്ട് എങ്ങനെ അവിടെ അജ്ഞാനത്തെ അനുമതിയിലൂടെ സിദ്ധിക്കും? അവിടെ അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ലല്ലോ. അതെ, അദ്വൈതി പറയുന്നത് അജ്ഞാനം സാക്ഷിവേദ്യമെന്നാണ്. താർക്കികം പറയുന്നത് അത് സാപേക്ഷികമായതുകൊണ്ട് സാക്ഷിവേദ്യം ആകത്തില്ല. ശരി, എന്നാൽ ഞങ്ങൾ സമ്മതിച്ചിരുന്നു. അപ്പം നിങ്ങൾ പറയണം, ജാഗ്രതയിലിരുന്നു കൊണ്ട് അജ്ഞാന അഭാവം സുഷുപ്തിയിലുണ്ടായെന്ന് നിങ്ങളെങ്ങനെ അനുമാനിക്കും? കാരണം നിങ്ങൾ പറയുന്നതനുസരിച്ച് തന്നെ എന്താണ്, സുഷുപ്തിയിൽ അജ്ഞാനാഭാവം അജ്ഞാനത്തെക്കുറിച്ചുള്ള ജ്ഞാനം, ജ്ഞാനാഭാവത്തിൻ്റെ ജ്ഞാനം ഉണ്ടാകത്തില്ല, അജ്ഞാനം ജ്ഞാനം ഉണ്ടാകത്തില്ല സുഷുപ്തിയിൽ. അങ്ങനെ ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ ജാഗ്രത നിങ്ങളെ അനുമാനത്തിലൂടെ എങ്ങനെ അവിടെ ജ്ഞാനാഭാവത്തിൻ്റെ ജ്ഞാനം ഉണ്ടായി എന്നിങ്ങനെ ശ്രദ്ധിക്കും? അങ്ങനൊന്നും ഉണ്ടാകുന്നില്ലല്ലോ അവിടെ. മനസ്സിലായോ? താർക്കികം പറയുന്ന യുക്തി അനുസരിച്ച് തന്നെ അജ്ഞാനത്തിൻ്റെ ജ്ഞാനം സുഷുപ്തിയിൽ ഉണ്ടാകത്തില്ല. എന്നിട്ട് പറയുന്നു, ഞങ്ങൾ ജാഗ്രതയിൽ അനുമതിയിലൂടെ അവിടെ ജ്ഞാനാഭാവത്തിന്റെ ജ്ഞാനം ഉണ്ടായെന്ന് ശ്രദ്ധിക്കുന്നു. ജ്ഞാനാഭാവത്തിന്റെ ജ്ഞാനം ഉണ്ടായിരുന്നല്ല, ജ്ഞാനാഭാവം ഉണ്ടായിരുന്നല്ലേ, ജ്ഞാനാഭാവത്തിന്റെ ജ്ഞാനം ഉണ്ടായിരുന്നല്ലോ അനുമാനിക്കുന്നത്. ജ്ഞാനാഭാവം ഉണ്ടായിരുന്നല്ലേ അനുമാനിക്കുന്നത്. അത് തന്നെ, ജ്ഞാനാഭാവത്തിന്റെ ഒരു എന്ത് പറയേണ്ടി വരും, താർക്കീൻ എന്ത് പറയേണ്ടി വരും, സുഷുപ്തിയിൽ അജ്ഞാനത്തെ അറിഞ്ഞു എന്ന് പറയേണ്ടി വരും. പറയണ്ടേ? എന്നുവെച്ചാൽ ജ്ഞാനാഭാവത്തെ അറിഞ്ഞു. സുഷുപ്തിയിലെ അറിഞ്ഞാ പോരെ? അത് തന്നെ, എന്ന് പറയേണ്ടി വരും. അജ്ഞാനം പിന്നെ എങ്ങനെ ശ്രദ്ധിക്കും? സുഷുപ്തിയിൽ ജ്ഞാനാഭാവത്തെ അറിഞ്ഞു എന്ന് പറയേണ്ടി വരും. താർക്കികം തന്നെ പറയുന്നത് സാധിക്കില്ല എന്ന്. എന്തുകൊണ്ട്? സാപേക്ഷമായതുകൊണ്ട്. പിന്നെ നിങ്ങൾ എങ്ങനെ ഇവിടെ ഇരുന്നുകൊണ്ട് ജാഗ്രതയിൽ അനുമാനം നടത്തിയിട്ട് അവിടെ ഒരു ജ്ഞാനാഭാവത്തിന്റെ ജ്ഞാനം ഉണ്ടായി നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? അനുമാനത്തിലൂടെ അത് പറയണ്ടേ? സുഷുപ്തിയിൽ അജ്ഞാനത്തിന്റെ അനുഭവം ഉണ്ടായെന്ന് പറയണ്ടേ? വേണ്ടേ? അത് പറയാൻ സാധിക്കില്ല എന്നുള്ളതിനാണ് ഈ മറുപടി പറയുന്നത്. പറയുന്നു, ഈ സുഷുപ്തിയിൽ അജ്ഞാനത്തിന്റെ അനുഭവം ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ അദ്വൈതിയും താർക്കികനും അംഗീകരിക്കുന്ന സംഭവം തന്നെയാണല്ലേ? അദ്വൈതിയും താർക്കികനും അംഗീകരിക്കുന്ന സംഭവം തന്നെയാണല്ലേ? അതായത് രണ്ടുപേർക്കും സമ്മതിച്ചേ പറ്റൂ. എന്തുകൊണ്ട്? ഇവിടെ ഇരുന്ന് അനുമാനത്തിലൂടെ അങ്ങനെ ഒന്നും ഉണ്ടായി എന്ന് ശ്രദ്ധിക്കണമെങ്കിലും, ഇവിടെ ഇരുന്നുകൊണ്ട് സ്മരിക്കണമെങ്കിലും, അവിടെ ജ്ഞാനാഭാവത്തിന്റെ അനുഭവത്തെ സ്വീകരിക്കണം. അതെങ്ങനെയെന്നുള്ളതാണ് പ്രശ്നം. അദ്വൈതം പറയുന്നത് ഞങ്ങളുടെ സാക്ഷി സിദ്ധമായ പറയുന്നു. സാക്ഷി നിർവകൽപ്പകമാണ്, അതിന് സവികല്പകമായൊരു ജ്ഞാനം ഉണ്ടാകത്തില്ല. ഇത് പൂർവക്ഷമാണ്. ഇനി ഒടുവിൽ സിദ്ധാന്തത്തിൽ അദ്വൈതീനും മറുപടി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു ജ്ഞാനമുണ്ടായി എന്നുള്ള അറിവ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാകും? അതിന് സമാധാനമാണ് പറയുന്നത്. അദ്വൈതിയുടെ ചോദ്യത്തിന് സമാനം പറയുന്നത് ജ്ഞാനാഭാവസ്യാപി സ്വരൂപേണ ഭേദാധിപ നിർവികൽപ്പക സിദ്ധസ്യ. അപ്പം പറയുന്നു അവിടെ ജ്ഞാനാഭാവമുണ്ട്, എവിടെ? സുഷുപ്തിയിൽ. പക്ഷേ ആ ജ്ഞാനാഭാവം അവിടെ എന്തായി? അതിൻ്റെ നിർവികൽപ്പകമായി അത് സിദ്ധമായി. അവിടെ അതിൻ്റെ സവികൽപ്പജ്ഞാനം ഉണ്ടായില്ല. നിർവികൽപ്പകമായി ജ്ഞാനാഭാവത്തെ അറിഞ്ഞു, അസിദ്ധമായി. മനസ്സിലായോ? അപ്പൊ ഈ നിർവികൽപ്പകമായി സിദ്ധമായി എന്ന് പറഞ്ഞാൽ എന്താ സംഗതി? ഈ നിർവികൽപ്പക ജ്ഞാനം എന്ന് പറയുന്നത് പ്രത്യക്ഷമല്ല. അത് അപ്പം നമ്മൾ ഈ പറയുന്ന പ്രത്യക്ഷമായിട്ട് അതിനെ ബന്ധപ്പെടുത്താൻ പറ്റില്ല. അത് പറയുന്നത് ത്രിവിധ വിഷയതാശൂന്യ തുരീയ വിഷയതയാണ് അതിനുള്ളത്. എന്നുവെച്ചാൽ സംസർഗത, പ്രകാരത, വിശേഷ്യത അങ്ങനെയൊന്നുമില്ല. സാറിന് എന്താണ് ഒരു ജ്ഞാനത്തിൻ്റെ വിഷയത്തിൽ ഇത് വരണം, സംസർഗത, വിശേഷ്യത. പക്ഷേ തുരീയ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? തൃതീയ വിഷയതാവിലക്ഷണ തുരീയ വിഷയതയാണ് അവിടെ ഉള്ളത് എന്ന് പറയും. അതുകൊണ്ടാണ് അതിനെ പ്രത്യക്ഷമായി സ്വീകരിക്കുന്നത്. ഇവിടെയും താർക്കീയൻ എന്താ ചെയ്യുന്നത്? വിശിഷ്ടജ്ഞാനം, വിശേഷജ്ഞാനപൂർവകം, വിശിഷ്ടജ്ഞാനത്വ ദണ്ഡിപുരുഷേരി, വിശിഷ്ടജ്ഞാനവത്തെന്ന് പറയുമ്പോൾ അംഗീകരിക്കുന്ന കാര്യം എന്താണ്? ഈ ജ്ഞാനം പ്രത്യക്ഷമല്ല. വിശേഷജ്ഞാനം എന്ന് പറയുന്നത് പ്രത്യക്ഷമല്ല. അത് എന്നാൽ അതൊരു സാധനമാണ്. എന്തുവാ ഈ മൂന്ന് തരത്തിലുള്ള വിഷയതയില്ലാത്ത തുരീയമായ വിഷയതയുള്ള ഒരു ജ്ഞാനം, അങ്ങനെ ഒരു ഒന്നുണ്ട് അവിടെ. അത് ഇതിൻ്റെ കൂട്ടത്തിനൊന്നും പെടുത്താൻ പറ്റത്തില്ല. അപ്പം ഈ ജ്ഞാനം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? താർക്കീയനെ സംബന്ധിച്ചിടത്തോളം സുഷുപ്തിയിൽ മനസ്സ് എവിടെ പോയി? തുരിയ മറ്റേ ഇതിനകത്ത് കയറി പോയി. അതിനകത്ത് ആത്മമനസ്സമയവുമില്ല. അപ്പം അവിടെ ഒരു തരത്തിലുള്ള ജ്ഞാനം ഉണ്ടാകത്തില്ല. ഉണ്ടാവുമെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ആ സുഷുപ്തിയിൽ അത് ഞാൻ അറിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. അദ്വൈതം പറയും സാക്ഷി സിദ്ധമായി. പക്ഷേ അങ്ങനെ പറ്റിയില്ലെങ്കിലും ഈ പറ്റില്ല എന്ന് പറയുന്നത് ഏതിനെയാണ്? ഈ ത്രിവിധ വിഷയതായുള്ള വിഷയത്വത്തെയാണ് നിഷേധിക്കുന്നത്. ചതുർത്ഥ വിഷയത എന്ന് പറയുന്ന ഒന്നുണ്ട്. ഏത്? നിർവികൽപ്പകമായ ഒരു സിദ്ധിയുണ്ട് അതിൻ്റെ. അങ്ങനെ നിർവികൽപ്പകമായി എന്ത് ചെയ്യുന്നു? അജ്ഞാനം അവിടെ സിദ്ധിക്കുന്നു. അല്ലല്ല, അത് വേറെ. നിർവികൽപ്പകം എന്ന് പറയും അത് വേറെ. അത് ഇതുമായിട്ട് ബന്ധമുണ്ട്. നിർവികൽപ്പകമായി സിദ്ധിക്കുന്നു എന്നേ പറയുന്നുള്ളു. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നിർവികൽപ്പകമായി സുഷുപ്തിയിൽ അഭാവം സിദ്ധിക്കുന്നു അത്രേ. ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആശയക്കുഴപ്പം വരും. എന്താണ്? കാരണം ത്രിവിധ വിഷയതയുള്ള ജ്ഞാനം എന്തായാലും സിദ്ധിക്കില്ല. എന്തുകൊണ്ട്? മനസ്സ് പുരീതത്തിനടിയിലാണ്. എന്നാൽ എങ്ങനെയാണോ വിശിഷ്ടജ്ഞാനത്തിന് മുമ്പ് വിശേഷണം സിദ്ധിച്ച അതുപോലെ ഒരു സിദ്ധിപ്പ്, കൂടുതലൊന്നും ചോദിക്കരുത്. അത് ത്രിവിധ വിഷയതാശൂന്യമായ ഇലക്ഷണമായ ചതുർത്ഥ സാധനമാണത്. അതിനാണ് നിർവികൽപ്പം എന്ന് പറയുന്നത്. അഭാവം അഭാവം അങ്ങനെ ശ്രദ്ധിക്കുന്നു. അപ്പൊ അഭാവം അവിടെ അങ്ങനെ ശ്രദ്ധിക്കുന്നു എന്ന് താർക്കിയം പറയുന്നു. കാരണം ഈ വിശിഷ്ടജ്ഞാനത്തിന് വിശേഷജ്ഞാനത്തെ കാരണമായി സ്വീകരിക്കുകയും അതിനെ നിർവികൽപ്പമായി സ്വീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അംഗീകരിക്കുകയാണെങ്കിൽ ഇതും അംഗീകരിക്കേണ്ടി വരും, പിന്നെ അത് നിഷേധിക്കേണ്ടി വരും. അദ്വൈതിക്കാണെങ്കിൽ വന്നു വന്ന അവസാനം നിർവികൽപ്പജ്ഞാനത്തെ നിഷേധിക്കാനും പറ്റത്തില്ല. എന്തുകൊണ്ട്? അവസാനം അവരുടെ അവസാനത്തെ ആശയം എന്ന് പറയുന്നത് എന്താണ്? നിർവികൽപ്പകമായ ജ്ഞാനമാണ്. അതവർ ബ്രഹ്മസാക്ഷാത്കാരം എന്താ പറയുന്നത്? നിർവികൽപ്പകമായ ജ്ഞാനമാണ്. അദ്വൈതിക്ക് നിർവികൽപ്പ അതെന്തോ ആയിക്കൊള്ളട്ടെ, ഇവർ സാധനത്തെ നിഷേധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ തൽക്കാലം സുല്ലിടാനേ പറ്റും. ഒരു നിർവികൽപ്പകമായി സിദ്ധിച്ചു. അപ്പോൾ കൂടുതൽ ചോദിച്ചാൽ അവർ ചോദിക്കും, പിന്നെ നിങ്ങളുടെ ഈ നിർവികൽപ്പം ഞാൻ എന്തോന്ന് അത് പറയും. പറയാം, അതൊന്നും നിർവചിക്കാൻ പറ്റില്ല, അതാണ് ഇതാണ് പറയും. ഞങ്ങളതും അതുപോലെ തന്നെ. സിദ്ധിച്ചാൽ പോരെ, ത്രിവിധ വിഷയത വരാനും പാടില്ല, ശ്രദ്ധിക്കുകയും വേണം. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഏതുപോലെ വിശിഷ്ടജ്ഞാനത്തിനെ സംബന്ധിച്ച് വിശേഷം. പിന്നെ അതിൽ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, ഘടത്വത്തെ സംബന്ധിച്ച് അത് അംഗീകരിക്കാം, അത് നിരപേക്ഷമാണ്. പക്ഷേ അഭാവത്തെ സംബന്ധിച്ച് എങ്ങനെ അത് സ്വീകരിക്കും? സാപേക്ഷതയുണ്ടല്ലോ പറയുന്നു. എന്താണ് ഭേദം? സാദൃശ്യം. ഇതൊക്കെ സാദൃശ്യം ഉണ്ടെങ്കിലും അതിൻ്റെയൊക്കെ നിർവികൽപ്പക സിദ്ധി അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ സാപേക്ഷമായ അഭാവവും സുഷുപ്തിയിൽ അതിൻ്റെയും നിർവികൽപ്പക സിദ്ധിയെ സ്വീകരിച്ചിട്ട്, ഇപ്പൊ സുഷുപ്തിയിൽ അഭാവം സിദ്ധമായല്ലോ അല്ലേ, ഇനി എന്ത് ചെയ്യണം? ജാഗ്രത്തിൽ അനുമാനിക്കുമ്പോൾ എങ്ങനെയാണോ നിർവികൽപ്പകമായിരുന്ന ഘടത്വം വിശിഷ്ടജ്ഞാനത്തിൽ സവികൽപ്പകമായി മാറിയത്. വിശിഷ്ടജ്ഞാനത്തിൽ ഘടത്വ സവികൽപ്പം എന്ന് പറയൂ ഇല്ലല്ലോ. അപ്പൊ എന്താ പറയുന്നത്? ഘടത്വ വാൻ ഘട എന്നാണ്. അതുപോലെ സുഷുപ്തിയിൽ നിർവികൽപ്പകമായിരുന്ന ഈ സാധനം എന്താണ്? ജ്ഞാനാഭാവം. ജാഗ്രതത്തിൽ അനുമാനത്തിൽ വരുമ്പോൾ എന്താവും? സവികൽപ്പകമാകും. എന്താ പ്രശ്നം എന്നാണ്? അത് ശ്രദ്ധിച്ചു മനസ്സിലാക്കുന്നു. ജ്ഞാനാഭാവസ്യാപി സ്വരൂപേണ ഭേദാദിവാ നിർവികൽപ്പക സിദ്ധസ്യ. ജ്ഞാനാഭാവവും സ്വരൂപേണ സിദ്ധം എന്ന് പറഞ്ഞാൽ ഈ വിശദീകരിച്ച ഘടത്വം സിദ്ധിക്കുന്നത് പോലെ, പിന്നെ സാപേക്ഷമായതുകൊണ്ട് ഭേദാധിപ ഭേദം സാദൃശ്യം മുതലായവയെല്ലാം അവയുടെ എല്ലാം വിശിഷ്ടജ്ഞാനത്തിൽ അത് എന്തുവരുന്നു? വിശേഷണമായി സ്വരൂപേണ സിദ്ധിക്കുന്നു. ഭേദവാൻ സാദൃശ്യവാൻ എന്നൊക്കെയുള്ള വിശിഷ്ടജ്ഞാനത്തിന് മുമ്പ് അത് വിശേഷമായി സ്വരൂപേണ സിദ്ധിക്കുന്നത്, വിഷയതയില്ലാതെ അങ്ങനെ സ്വീകരിക്കുന്നത് ഭേദാധിപ നിർവികൽപ്പസിദ്ധസ്യ. ഭേദം എന്ന് വെച്ചാൽ ഭേദവാൻ എന്ന് പറയുന്നിടത്ത് ഭേദം, ഭിന്നം എന്ന് പറഞ്ഞാൽ ഭേദവത്താവും. ഇത് ഭേദവാൻ എന്ന് വെച്ചാൽ ഭേദവിശിഷ്ടം, സാദൃശ്യവാൻ എന്ന് വെച്ചാൽ സാദൃശ്യ വിശിഷ്ടം, ഘടത്വവാൻ എന്ന് വെച്ചാൽ ഘടത്വ വിശിഷ്ടം. അതുപോലെ ഭേദത്തിലാണ് എന്ത് വരുന്നത്? സാപേക്ഷത വരുന്നു, ഭേദവിശിഷ്ടത്തിലല്ല. മനസ്സിലായോ? അപ്പോൾ അത് ഭേദജ്ഞാനം മുമ്പുണ്ടാവണം. അതെങ്ങനെ ശ്രദ്ധിക്കണം? നിർവികൽപ്പകമായി ശ്രദ്ധിക്കണം എന്നുള്ളത് വിശേഷണമാണ്. വിശിഷ്ടജ്ഞാനം വിശേഷണജ്ഞാനപൂർവകം എന്നുള്ള നിയമം അനുസരിച്ചാണ് ഈ പറയുന്നത്. ഭേദവാൻ എന്ന് പറയുന്ന ഒരു വിശിഷ്ടജ്ഞാനമാണ്, അത് വിശേഷണജ്ഞാനപൂർവകമായിരിക്കണം. എന്താണ് വിശേഷണം? ഭേദം. അപ്പൊ അതെങ്ങനെ ശ്രദ്ധിച്ചോ? നിർവികൽപ്പകം. അല്ലെങ്കിൽ എന്തൊരു അനവസ്ഥ വരും? അത് പ്രത്യക്ഷത്തിന് വിഷയമല്ല, അനുമാനത്തിലൂടെ ശ്രദ്ധിക്കുന്നു അങ്ങനെ ഒന്ന് സംഭവിച്ചെന്ന്. മനസ്സിലായോ? അത് അനുഭവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ അനുഭവത്തിലൊന്നും ഉള്ളതല്ല, തുരിയ വിഷയതയാണ് അവിടെയുള്ളത്. മനസ്സിലായോ? അതൊന്ന് പ്രത്യേക സാധനമാണ്. ഭേദാധിപ നിർവികൽപ്പക സിദ്ധസ്യ. ഭേദാദികളെ പോലെ നിർവികൽ സിദ്ധമായ എന്ത്? സുഷുപ്തിയിലെ ജ്ഞാനാഭാവം. സവികൽപ്പക ദശായാം എന്ന് പറഞ്ഞാൽ ജാഗ്രതയിലിരുന്ന് അനുമാനം നടത്തുമ്പോൾ ധർമ്മി പ്രതിയോഗി ജ്ഞാനപരാധീനതയാ. ഇവിടെ എന്താണ് അഭാവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയാം, അഭാവം എന്തിൻ്റെ അഭാവം? ജ്ഞാനത്തിൻ്റെ അഭാവം. എവിടെ? സുഷുപ്തിയിലെ നിർവികൽപകമായ ചിത്തൽ സാക്ഷിയിൽ. എന്താ കുഴപ്പം? ജാഗ്രതയിലിരുന്ന് ചിന്തിച്ചോളി. എന്തും ജാഗ്രതയിലിരുന്ന് സുഷുതിയെ കുറിച്ച് എന്തുകൂടെ ചിന്തിക്കാം? അതാണ് സവികൽപക ദിശായാം ധർമ്മ പ്രതിയോഗി ജ്ഞാനപരാധീനതയാ. ധർമ്മി അനുയോഗിയും പ്രതിയോഗിയും രണ്ടിൻ്റെയും ജ്ഞാനം പരാധീനമായി എന്ന് പറഞ്ഞാൽ, ജ്ഞാനത്തിന് അധീനമായി എന്ന് പറഞ്ഞാൽ, അവിടുത്തെ പ്രതിയോഗി എന്ന് പറയുന്ന എന്ത്? ജ്ഞാനം. അനുയോഗി എന്ന് പറയുന്ന എന്ത്? സാക്ഷി. പരാധീനതയാ സ്ഫുടതര വ്യവഹാര വിഷയത്തുപത്തി. സ്ഫുടതരമായി ജാഗ്രതയിൽ ഞങ്ങൾക്ക് വ്യവഹരിക്കുക എന്താണ്? സുഷുപ്തിയിൽ ഉണ്ടായിരുന്ന അജ്ഞാന അനുഭവം എന്ന് പറയുന്നത് ജ്ഞാനാഭാവമാണ്. ജ്ഞാനാഭാവമാണെന്ന് ഞങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. എന്നാര് പറയുന്നു? പക്ഷേ അവിടെ പ്രശ്നം തീർന്നില്ല. എന്നുവെച്ചാൽ അസിദ്ധേ തത്കാലീനേ ധർമ്മിണി ആത്മനി ജ്ഞാനാഭാവസ്യ ഇദാനിമേവ അനുമീയമാനത്വസിദ്ധി പ്രതിപന്നേഹി പ്രാതച്ചത്വരാതു ധർമ്മിണി സായം സമയേ തത്ര ഗജാഭാവ അനുമാനം ഉപലഭ്യതേ ഇതി വച്യം. സമ്പ്രതിപന്ന ഉദയാസ്തമയോ വിവാദപതയോർ അഭി ഉദയാസ്തമയോർ അന്തരാളകാല അനുമായ കാലാഖ്യേന ലിംഗേന അനുമീതേ ധർമ്മിണി ആത്മനി ജ്ഞാനാഭാവ അനുമാന ഉപത്തിഹി. ഇത്രയും ഒരുമിച്ചാണ്. അപ്പോ ചുരുക്കം പറയുന്ന എന്താണ്? സുഷുപ്തിയിൽ നിർവികൽപകമായി സിദ്ധിച്ചത് ജാഗ്രതത്തിലെ സവികൽപ്പക വ്യവഹാരത്തിന് വിഷയമാകുന്നു എന്നാണ്. ഇപ്പൊ ചോദിക്കുന്നു, സുഷുപ്തിയിൽ അങ്ങനെ ഒരു നിങ്ങൾ ജാഗ്രതയിൽ നിന്ന് അനുമാനത്തിലൂടെ ശ്രദ്ധിക്കുന്നു, അപ്പൊ സുഷുപ്തിയിൽ അങ്ങനെ വരെ ജ്ഞാനാഭാവത്തെ ശ്രദ്ധിക്കണമെങ്കിൽ സുഷുപ്തിയിലെ ആത്മാവാദ്യം ശ്രദ്ധിക്കണം. സുഷുപ്തിയിൽ ആത്മാവ് ഉണ്ടായാലല്ലേ എന്തുവരു? അനുമാനത്തിലൂടെ അല്ലേ നിങ്ങളിപ്പോ ശ്രദ്ധിച്ചത് സുഷുപ്തിയിൽ ജ്ഞാനാഭാവം ഉണ്ടെന്ന്? അത് എവിടെ? സുഷുപ്തിയിലെ ജ്ഞാനാഭാവം ആത്മാവിൽ. അപ്പോ സുഷുപ്തിയിൽ ആത്മാവിനെ ശ്രദ്ധിക്കുന്നു. ഒരു ഉദാഹരണം പറയും. ഇപ്പോ ഒരാളോട് ചോദിക്കുകയാണ്, പറമ്പില് രാവിലെ ആന വന്നിരുന്നോ? പഴയകാലത്ത് കാടല്ലേ കൂടുതലും. അപ്പൊ വീട്ടിൻ്റെ മുറ്റത്തെല്ലാം എപ്പോഴും ആന വരും. ഇപ്പൊ ഒരാളോട് ചോദിക്കുകയാണ്, രാവിലെ പറമ്പിൽ ആന വന്നിരുന്നോ എന്ന് ചോദിക്കുകയാണ്. എപ്പോഴാണ് ചോദിക്കുന്നത്? ഇപ്പോ ഈ സമയം. വൈകുന്നേരം വരെ എന്തിനാ പോകുന്നു? രാവിലത്തെ കാര്യമുണ്ട്. ഇപ്പൊ ചോദിക്കുന്നു. അപ്പൊ അയാൾക്ക് അവിടെ അനുമാനം നടത്തണമെങ്കിൽ എന്ത് വേണം? രാവിലെ ഉള്ള പറമ്പിനെ കുറിച്ച് ബോധം വേണം. എല്ലാ അനുമാനം നടത്താൻ പറ്റൂ? ഏതെങ്കിലും തരത്തിൽ ആ രാവിലെയുള്ള പറമ്പിനെ കുറിച്ച് ബോധം ഉണ്ടായാലേ അയാൾക്ക് അനുമാനം നടത്തി പറയാൻ പറ്റൂ അവിടെ ഉണ്ടെന്നോ ഇല്ലെന്നോ. അങ്ങനെ പറയാൻ പറ്റും. അതുപോലെ സുഷുപ്തിയിൽ ജ്ഞാനം ഇല്ല എന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? സുഷുപ്തിയിലെ ആത്മാവിനെ കുറിച്ച് ബോധം വേണം. അല്ല, സുഷുപ്തിയിൽ ഞങ്ങൾക്ക് ആത്മാവിനെ കുറിച്ച് ബോധമുണ്ടെന്ന് താർക്കീന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? കാരണം എന്ന് വെച്ചാ മനസ്സെവിടെ പോയി? പുരീത നാടിയിൽ. അപ്പം പിന്നെ എങ്ങനെ അവിടെ സുഷുപ്തിയിൽ ഞങ്ങൾ ജ്ഞാനത്തിന്റെ അഭാവത്തെ സുഷുപ്തിയിൽ അറിഞ്ഞു എന്ന് പറയാൻ പറ്റും? പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? സുഷുപ്തിയില് ആത്മാവിനെ അനുമാനത്തിലൂടെ ശ്രദ്ധിക്കുന്നു. എങ്ങനെയാണോ രാവിലത്തെ പറമ്പിനെ അനുമാനത്തിലൂടെ ശ്രദ്ധിച്ചിട്ട് ആ പറമ്പിൽ രാവിലെ ആന വന്നില്ല എന്ന് ശ്രദ്ധിക്കുന്നു. അതുപോലെ രാവിലത്തെ ആ പറമ്പിനെ അനുമാനത്തിലൂടെ ശ്രദ്ധിച്ചിട്ട് പറയാം, അങ്ങനെയുള്ള രാവിലത്തെ ആ പറമ്പിൽ ആന വന്നില്ല. അതുപോലെ ഇവിടെ എന്ത് ശ്രദ്ധിക്കണം? സുഷുപ്തിയിൽ സുഷുപ്തി എന്ന് പറഞ്ഞാൽ പോലെ സുഷുപ്തി കാലത്തിലെ ആത്മാവിൽ ആത്മാവ് ശ്രദ്ധിക്കണം. ജ്ഞാനാഭാവം ഉണ്ടെന്ന് ശ്രദ്ധിക്കുന്നതിനൊന്നുകൊണ്ട് സുഷുപ്തി കാലത്തിലെ ആത്മാവിനെ ശ്രദ്ധിക്കണം. സുഷുപ്തി കാലത്തിലെ ആത്മാവിനെ ശ്രദ്ധിക്കണമെങ്കിൽ എന്ത് വേണം? സുഷുപ്തിയിൽ കാലത്തെ ശ്രദ്ധിക്കണം. വേണ്ടേ? കാരണം പറയാൻ പറ്റുമോ, ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ എനിക്ക് നല്ല ബോധമുണ്ടായിരുന്നു കാലത്തെക്കുറിച്ച് പറയാൻ പറ്റുമോ? അപ്പോൾ ആദ്യം എന്ത് ചെയ്യേണ്ടി വരും? സുഷുപ്തിയിലെ കാലത്തെ ശ്രദ്ധിക്കണം. പിന്നെ സുഷുപ്തി കാലത്തിലെ ആത്മാവിനെ ശ്രദ്ധിക്കണം. സുഷുപ്തി കാലത്തിൽ ആത്മാവിനെ ശ്രദ്ധിച്ചിട്ട് പിന്നെ നിങ്ങളുടെ അനുമാനം നടത്തിയ എന്താണോ? സുഷുപ്തിയിൽ ജ്ഞാനത്തിന്റെ അഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ മൂന്ന് അനുമാനം: സുഷുപ്തിയിലെ കാലാനുഭവം, സുഷുപ്തിയിലെ ആത്മാവ്, പിന്നെ സുഷുപ്തിയിലെ ജ്ഞാനാഭാവം. കുറച്ച് പണിയുണ്ട്. ഇത് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തീരുന്ന പണിയുണ്ട്. ഇത്രയും നടക്കണം. അവരുടെ ആദ്യം നിങ്ങൾ വായിക്കുന്നവരല്ലെന്ന് എനിക്കറിയാം. അല്ല, ഇനി ആരെങ്കിലും വായിക്കണമെങ്കിൽ എൻ്റെ ഹിന്ദിയിൽ മിസ്റ്റേക്കാണ്, അതാദ്യമേ പറയാം. ഇനി അത് വായിച്ചിട്ട് ഹിന്ദി മാഷ് പോലും ഹിന്ദി വായിക്കാറില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഇനി വായിക്കുകയാണെങ്കിൽ ഹിന്ദിയെ കുറ്റം പറയൂ. അതായത് അവസാനത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കി. അല്ല, യഹ് നിയമ ഹേ കി അവളമാണ്. യഹ് നിയമ ഹേ കി പ്രത്യക്ഷ ധർമ്മി മേം കി കിസി സാധ്യ കാ അനുമാൻ ഹോത്താ ഹേ ജൈസേ കി പ്രാതഃ സമയ ഹം കിസി പ്രാംഗൺ മേ ഖഡേ ഹേ ഉസ് പ്രാംഗൺ ഉസ് പ്രത്യക്ഷ പ്രാംഗൺ മേ ഹം യഹ് അനുമാൻ കർ സക്തേ ഹേ കി കൽ സായങ്കാൽ യഹാ ഹസ്തി നഹി ആയേ ഥേ. ഇതാണോ ഞാൻ പറഞ്ഞത്? അല്ല അല്ല, ഇതെല്ലാം ഇവിടുത്തെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. ഇവിടെ തെറ്റിയുകൊണ്ട് എന്ത് ചെയ്തു? പിന്നീട് വന്ന ഭാഗങ്ങളിലെല്ലാം തകരാറായി, കുളമായി. അത് കഴിഞ്ഞ് ഇവിടെ ഒരു അനുമാനം കൊടുത്തിരിക്കുക, അതും പോയി. ഇവിടെ പറയുന്ന എന്താണ്? രാവിലെ ഒരാൾ ചെന്ന് നിന്നിട്ട് തലേ ദിവസം വൈകുന്നേരം ആനയില്ലെന്ന് അനുമാനിക്കുന്നു. അതല്ല, ഇപ്പോൾ ഞാൻ അതാ പറഞ്ഞു, ഇപ്പം തന്നെ വൈകുന്നേരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആശയക്കുഴപ്പം വന്നത്. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഇന്നലെ ആകാലോ. ഇവിടെ അങ്ങനെയാണ് വ്യാഖ്യാതാവിന് അബദ്ധം പറ്റിയത്. അതല്ല സംഭവിക്കുന്നത്. ഞാൻ ഇപ്പം ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് രാവിലെ ഇവിടെ മുറ്റത്ത് മന്ത്രി വന്നില്ല എന്ന് അനുമാനിക്കണമെങ്കിൽ എന്ത് വേണം? രാവിലത്തെ മുറ്റത്തെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും ഒരു ബോധം വേണം. ഒരു ബോധമുണ്ടെങ്കിൽ എനിക്ക് പറയാം, ഇവിടെ ഒരു സ്റ്റേറ്റ് കാറ് കിടന്ന് ഇപ്പം മന്ത്രി വന്നു അനുമാനിക്കാം അല്ലേ, എന്തെങ്കിലും ഒരു അടയാളം വെച്ച് അനുമാനിക്കാം. പക്ഷെ എനിക്ക് രാവിലത്തെ ഇതിനെ കുറിച്ച് യാതൊരു ബോധമില്ലെങ്കിൽ ഞാൻ എങ്ങനെ അനുമാനിക്കും? മുറ്റത്ത് വന്നെന്ന് അനുമാനിക്കണം അല്ലേ. പ്രവേശത്തൂടെ പോയി ദർശനത്തിന് പോയി എന്ന് അനുമാനിച്ചാൽ പോരാ. ഈ മുറ്റത്ത് രാവിലെ ഒരു മന്ത്രി വന്നു, അല്ലെങ്കിൽ ഗവർണർ ഇപ്പോഴൊക്കെ കറങ്ങി നടക്കുന്നുണ്ടല്ലോ, എന്ന് അനുമാനിക്കണമെങ്കിൽ എന്ത് വേണം? എനിക്ക് രാവിലത്തെയും മുറ്റത്തെ കുറിച്ച് ബോധ്യം വേണം. ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ അനുമാനിക്കാം ഇവിടെ കാറ് കിടന്നു, അതുകൊണ്ട് മന്ത്രി വന്നു, അങ്ങനെയാണ് ഇവിടെ പറയേണ്ടത്. പക്ഷെ സംഗതി എന്ത് ചെയ്തു? തിരിഞ്ഞുപോയി. ഇവിടെ എന്താണ് ഉദ്ദേശിച്ചത്? ആ തിരിവെന്ന് പറയുന്നത് അതങ്ങനെയുണ്ട്, നമ്മുടെ തല തിരിഞ്ഞാൽ പിന്നെ നിവർത്തിയെടുക്കുക പ്രയാസമുള്ള കാര്യങ്ങൾ. അപ്പോൾ ഹിന്ദി ആരെങ്കിലും വായിക്കുകയാണെങ്കിൽ മുൻകൂട്ടി പറഞ്ഞത് ഒരുപാട് വായിച്ച് വിഷമിക്കേണ്ട, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം, ഈ മൂന്ന് അനുമാനവും കഴിഞ്ഞതിന് ശേഷം വായിച്ചു നോക്കും, അപ്പം ശരിയാവും. Thank you.